ും ചൂടും പൂസത് മണ്ണു മല്ലി ട്രാക്ടർ ഗ്രാമം തോറും ജനമിപ്പോൾ പത്തെഴുപത് മഞ്ചും ചൂടും പൂസത് മണ്ണു മല്ലി ട്രാക്ടർ ഗ്രാമം തോറും ജനമിപ്പോൾ പത്തെഴുപത് ില്ലാവിയായില സമ്മരത്തില്ല തണ്ണീരതില്ലേതും ഹിമമാകയുമില്ല എക്കാത്മുപതഴു തണുക്കും തെന്നൽ കട്ടിയാ എക്കാത്മുപതഴു തണുക്കും തെന്നൽ കട്ടിയാ ഈയരെ പിടിക്കും കഴുവിൽ പതാക പാദം പാദം ഇത്തിരി തോട്ടം കരുതുക സ്വയം എഴുതയിനി എക്കാത്മുപത്തഴിനെ ഉഴവാൻ പല കർഷകനു രസമായി തോന്നും മഞ്ചും ചൂടും പൂസാതെ മണ്ണു മല്ലി ട്രാക്ടർ ഗ്രാമം തോറും ജനമിപ്പോൾ എക്കാത്മുപത്തഴുവരുത്ത് എപ്പം എക്കാത്മുപത്തഴു ചലിച്ചാലും ഒവ മുഴുതിനും ഉപയോഗിച്ചാലും എൻജിൻ അല്പം ചൂടായി മാറാ പാടത്തോറു ശക്തിയമ്പോ തലയായി കാണും താരം പല കുറി ഓർത്താലും ആദായം തന്നിരി ആദായം ഏക്കാത്മുപത്തഴു ശക്തി ജോലിക്കെന്നു ഏതാനിത